എന്നിട്ട് അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ സമൂഹത്തിലെ സ്വാധീനത്തിന് വേണ്ടി, അവരുടെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുകയും അതിന്റെ പ്രായോഗിക അനുഷ്ഠാനങ്ങൾ സമൂഹത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മതഗ്രന്ഥങ്ങൾക്കും പുരോഹിതനും സമൂഹം അടിമകളായി. അപ്പോ രാജ്യഭരണം രാജാവാണ് നടത്തിയെങ്കിലും അതിന്റെ മേളിലും പുരോഹിതനാധിപത്യമാണ്. ഇത് ഇങ്ങനെ വളരെക്കാലം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യൂറോപ്പിലെ പല പ്രശ്നങ്ങളും വന്ന്, യൂറോപ്പിലാകമാനം വലിയ മാറ്റം സംഭവിച്ചു. മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മതത്തിന് സ്ഥാനമില്ലാതെ വന്നു, പൗരോഹിത്യത്തിന് സ്ഥാനമില്ലാതെ വന്നു, ജനങ്ങളെ അതിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിച്ചു. സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയും. സയൻസ് ഡെവലപ്പ് ആയ സമയത്താണ് സയൻസും ചിന്തയും. പണ്ട് ഇടിമിന്നലേറ്റ് പല പള്ളികളും ദൈവം സയൻസ് മാത്രം കൊണ്ട് പറ്റത്തില്ല. കാരണം വിശ്വാസം അപ്പോഴാണ് ഈ ഇത് കണ്ടുപിടിച്ചത്, ഈ ലൈറ്റിംഗ് ജനറേറ്ററിന്റെ പരീക്ഷണം ചെയ്തത്. അത് വെച്ചപ്പോഴത്തേക്ക് ഈ ലൈറ്റിംഗ് പിടിച്ച് വയർ വഴി ആയപ്പോഴത്തേക്ക് പല പള്ളികളും പിന്നെ പ്രശ്നം, അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത് വിശ്വാസം. ഈ സയൻസ് മാത്രം കൊണ്ട് നടക്കത്തില്ല, അതിന് തെളിവാണ് അമേരിക്ക. അമേരിക്കയിൽ സയൻസ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സയൻസ് പുരോഗമിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് അവിടെ. പക്ഷെ അവിടുത്തെ സാധാരണ ജനങ്ങളെന്ന് പറഞ്ഞാൽ പ്യൂർ റിസർച്ച് എന്ന് പറഞ്ഞൊരു റിസർച്ച് ഉണ്ട്. അമേരിക്ക കേന്ദ്രമായാണ് അവർ നടത്തുന്നത്. അവരൊരു പഠനം നടത്തിയത് അമേരിക്കയിലെ 40% ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഭൂമി പപ്പടം പോലെ പരന്നിരിക്കുന്നു. ഇപ്പൊ സയൻസിന്റെ പുരോഗതി കൊണ്ട് മാത്രം, സയന്റിഫിക് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ വന്ന രാജ്യമാണ്. പക്ഷെ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാമുണ്ട്, അന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോ മതവിശ്വാസം അവിടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസം. അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങളെക്കാളും വളരെ യാഥാസ്ഥിതരാണ് ക്രിസ്ത്യരെന്ന് പറയുന്നത്. അപ്പോ സയൻസ് കൊണ്ട് മാത്രം പോരാ, മനുഷ്യന്റെ ചിന്താ രീതിയിലേക്ക് മാറ്റം വന്നു, ചിന്തയ്ക്ക് മാറ്റം വന്നു. ഇപ്പൊ അവിടെ സയൻസ് ഒരു ഭാഗത്ത് വന്നെങ്കിലും ഇവര് മതഗ്രന്ഥം, പുരോഹിതൻ, ഈ രണ്ടുപേരുടെയും സ്വാധീനത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. അവരവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള ക്രിസ്തീയ സുവിശേഷ പ്രസംഗകരെല്ലാം അമേരിക്കക്കാരാണ്. അവിടെ അമേരിക്കക്കാരെന്ന് പറഞ്ഞാൽ പോരാ, ന്യൂറോ സയന്റിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഫിസിസിസ്റ്റുകളും ഒക്കെയാണ് അവിടെ മതപ്രഭാഷണം നടത്തുന്നത്. അപ്പോ സയൻസ് മാത്രം കൊണ്ട് പറ്റില്ല, കാരണം സയൻസ് എന്നെ കൂടി മതം അഡോപ്റ്റ് ചെയ്ത് കളയും, പിഴുങ്ങിക്കളയും. അപ്പോ ന്യൂറോ സയൻസ് ഒക്കെ എത്രയോ പുരോഗമിച്ചു, പക്ഷെ അവര് മതപ്രഭാഷണത്തിന് നടക്കുകയാണ് അമേരിക്കയിൽ. ഇപ്പൊ സയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ല മറ്റു ചില പ്രശ്നങ്ങളുടെ. യൂറോപ്പിൽ അങ്ങനെയല്ല, യൂറോപ്പിൽ റിനൈസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നു. യൂറോപ്യൻ റിനൈസൻസ്, അപ്പൊ അവര് കേവലം വിശ്വാസത്തിനെതിരായിട്ടല്ല, അവരും പള്ളിക്കും പാട്ടക്കാർക്കും ഒക്കെ എതിരായിട്ട് അവർ ചിന്തിച്ചു. അപ്പോ മതവിശ്വാസത്തെ ഇല്ലാതാക്കിയ പോരാ, അതുകൊണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രധാനമായ പ്രശ്നം. പൗരോഹിത്യത്തിനെതിരായിട്ട് തിരിയുമ്പോൾ മാത്രമേ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ. കാരണം ഇതിനെ നിലനിർത്തുന്ന പ്രധാനമായ കണ്ണി എന്ന് പറയുന്നത് പൗരോഹിത്യമാണ്. ആ എല്ലാം ജനങ്ങളുടെ മേലുള്ളവർക്കുള്ള സ്വാധീനം. അപ്പൊ പൗരോഹിത്യത്തെ അവർ ഈ റിനൈസൻസിൽ പൗരോഹിത്യത്തിനെതിരായാണ് അവർ തിരിഞ്ഞത്. അത് വന്നു കഴിഞ്ഞപ്പോ അവിടെ മാറ്റം വന്നു, യൂറോപ്പിൽ മാറ്റം വന്നു, പക്ഷെ അമേരിക്കയിൽ അത് വന്നില്ല. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് ആശ്വാസം കൊടുക്കുന്നതാണ്, നല്ലത് തന്നെയാണ്, ദോഷമൊന്നുമില്ല. ദൈവവിശ്വാസം ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു, അങ്ങനെയൊക്കെ വശങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഈ സംഘടിത മതങ്ങൾ എന്താ അത് ഈ ചെയ്യുന്നത് എന്താണോ, അവര് ഈ അവരുടെ സംഘടനയിലൂടെ പൗരോഹിത്യ ചൂഷണം, പൗരോഹിത്യത്തിലൂടെ ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എല്ലാ തരത്തിലും. അവരെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യുന്നു, അവരുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്നു, അവരുടെ സംഘടനാ ശേഷിയെ ചൂഷണം ചെയ്യുന്നു. പല കാര്യങ്ങളും. അപ്പൊ അത് ഈ പൗരോഹിത്യ ചൂഷണമാണ് പ്രശ്നം. ഇവിടെ തന്നെ നോക്കുക, വലിയ പൗരോഹിത്യമൊന്നും അല്ലെങ്കിലും നമ്മുടെ ഇവിടെ തന്നെ നോക്കുക, നമ്മളെ ചെറിയ പൂജാരിമാർ അതൊരു വലിയ പൗരോഹിത്യ ചൂഷണം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അവർ ജനങ്ങളെ സ്വാധീനിക്കുന്നു, അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ പൂജാവിധികൾ തീരുമാനിക്കുന്നു, അവരുടെ സൗകര്യത്തിനനുസരിച്ച് അമ്പലങ്ങൾ ഉണ്ടാക്കിക്കുന്നു, അവര് എന്ത് ചെയ്യുന്നു, ഈ ജനങ്ങളുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യത്തക്ക രീതിയിൽ ശത്രുസംഹാര പൂജയും രക്തപുഷ്പാഞ്ജലിയും സ്വയംവര പൂജയും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റി ഇതെല്ലാം അവര് അവരെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇതൊരു ചെറിയ രീതിയിലാണ്, ഇതിന്റെ വലിയ പതിപ്പാണ് നമ്മൾ നടക്കുന്നത്. സംഘടിത മതങ്ങൾ ഇസ്ലാം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും. അപ്പൊ ഏറ്റവും വില്ലനെന്ന് പറയുന്നത് പൗരോഹിത്യ ചൂഷണമാണ്. അപ്പൊ അതില്ലാതിരുന്നു കഴിഞ്ഞാ പ്രശ്നമൊന്നുമില്ല, ജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള വിശ്വസിച്ചു, വിശ്വാസം കൊണ്ട് ഗുണമുണ്ടെങ്കിൽ എന്താ ദോഷം. ഇസ്ലാമിലൊക്കെ ഇവിടുന്ന് ഗൾഫിലേക്ക് ഒരുപാട് കമ്പനികളിൽ അവരെ റിക്രൂട്ട്മെന്റ് പോസ്റ്റ് കൊടുത്തിട്ട് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഒരു മാസം രണ്ടു മാസം സാലറി ഒക്കെയാണ് അവര് വാങ്ങുന്നത്. അത് തീവ്രവാദ സംഘടനകളാണ്. അതെന്റെ മറ്റൊരു വശം, പൗരോഹിത്യത്തിന്റെ മറ്റൊരു വശമാണ് തീവ്രവാദം എന്ന് പറയും. മത തീവ്രവാദം അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഇനി മതതീവ്രവാദം ഇല്ലെങ്കിൽ തന്നെയും പൗരോഹിത്യം എന്ന് പറയുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യും, അവരെ അധീനത്തിലാക്കുന്നു. എന്നിട്ട് പുരോഹിതന്റെ ഒരു ആഹ്വാനം ജനങ്ങൾ കലാപത്തിനിറങ്ങും. അതിന്റെ ഒരു പ്രശ്നം അതാണ്, പുരോഹിതനെന്ന ഒരാഹ്വാനം ചെയ്താൽ മതി, ജനങ്ങളെല്ലാം കലാപത്തിന്. അതുകൊണ്ടല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിപ്പോഴും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പുരോഹിതന്മാരെ കാണാൻ പോകുന്നു, പുരോഹിതന്മാരെ കാണാൻ പോകുന്നു. എന്തിന്? കാരണം പൗരോഹിത്യത്തിന് വിശ്വാസികളുടെ ഇടയിൽ സ്വാധീനമുണ്ടെന്ന് അവർക്കറിയാം. നിങ്ങളെ കാണുമ്പോൾ പിണറായി വിജയൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനം കൊണ്ടാണ്, ഒന്നുമല്ല. കാരണം അവര് നിങ്ങളെ കാണുന്ന പുരോഹിതന്മാരാണെന്നാണ്, കുറെ ജനങ്ങളിൽ സ്വാധീനമുള്ള ആൾക്കാർ. അപ്പൊ നിങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ, അപ്പൊ ആൾക്കാർ വളരെ വൈകാരികമായിട്ടാണ് പിന്നെ കാണുന്നത്. എന്താണ്, നമ്മുടെ സ്വാമിയെ കണ്ടപ്പം എണീറ്റു, അപ്പൊ നമ്മുടെ ആളുടെ ബഹുമാനം, നമുക്ക് ബഹുമാനം കിട്ടുന്നു. ഇതാണ് ഇപ്പൊ ഇതിനാണ് ഈ അടുത്ത കാലം വരെ അത് നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന നാൾദൈവം എന്ന് പറഞ്ഞ്, എന്നിട്ട് വള്ളിക്കാവൽ ഇപ്പം സർക്കാരിന്റെ ആദരവുമായി പോയി ഇതൊക്കെ ചെയ്തതിന് ഒരു പത്ത് വോട്ട് കിട്ടിയാൽ മതിയല്ലോ. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷന് 10 വോട്ടാണ് തീരുമാനങ്ങളെടുക്കുന്നത്. അപ്പോ വെറും രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട്? ഈ പൗരോഹിത്യത്തിന് ജനങ്ങളുടെ മേലുള്ള സ്വാധീനം രാഷ്ട്രീയക്കാരൻ നല്ലവണ്ണം തിരിച്ചറിയുന്നു. ആ അത് നല്ലവണ്ണം തിരിച്ചറിഞ്ഞ പാർട്ടിയാണ് BJP. ആ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് എന്താണ് ബി ജെ പി വടക്കേന്ത്യയിലും മുഴുവൻ അധികാരത്തിലും രാമക്ഷേത്രം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് കൂടാതെ മറ്റ് ഘടകങ്ങളും ഉണ്ടെങ്കിൽ ഒരു പ്രധാന ഘടകം അവരാശ്രയിച്ചത് ഈ വിശ്വാസത്തിന് ജനങ്ങളുടെ മേലുള്ള സ്വാധീനം അത് ചൂഷണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് എല്ലാ ബി ജെ പി മാത്രമല്ല, ഇപ്പൊ ഈ ഇവിടുത്തെ ഇടതുപക്ഷം ഇതിനൊക്കെ അങ്ങേറ്റം എതിർത്തവരല്ലേ. ഇപ്പൊ ഇടതുപക്ഷം അതേ ബി ജെ പിയുടെ വഴിക്ക് പോകും. പിണറായി എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു പിൻഗാമിയാണ്. എല്ലാ കാര്യങ്ങളിലും നരേന്ദ്രമോദി ഏത് ലൈൻ സ്വീകരിക്കുന്നു അതിന് പിണറായി സ്വീകരിക്കും. കാരണം വിശ്വാസത്തിന്റെ വഴി പോകുന്നു, അയ്യപ്പ സംഘം സംഘടിപ്പിക്കുന്നു, അസംഘടിപ്പിക്കുന്നു, ഇതൊക്കെയല്ലേ നരേന്ദ്രമോദിയും ചെയ്യുന്നത്. നരേന്ദ്രമോദി അവിടെ കുംഭമേള വിപുലമായി സംഘടിപ്പിച്ചെങ്കിൽ ഇവിടെ പിണറായി വിജയൻ ഇവിടെ അയ്യപ്പ സംഘം സംഘടിപ്പിക്കുന്നു ചെറിയ രീതി, അത്രേ പറ്റൂ. പിന്നെ മരാമൻ കൺവെൻഷന് വേണമെങ്കിൽ പിന്തുണ കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അപ്പോ പൗരോഹിത്യ സ്വാധീനം എന്ന് പറയുന്ന ഇന്നും വളരെ കൂടുതലുണ്ട്. പക്ഷേ മൊത്തത്തിലുള്ള ലോകത്തിന്റെ ഒരു ട്രെൻഡ് കാണുന്നത് ഇപ്പോ ഈ പിടിയിൽ നിന്നും മാറിപ്പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ജനസംഖ്യ ഇപ്പൊ 800 കോടി ജനങ്ങളുണ്ട്. അതില് 15% ജനങ്ങൾ ഇപ്പോ പ്യൂർ റിസർച്ചിന്റെ കണക്കനുസരിച്ച് 15% ജനങ്ങൾ മതം വിട്ടു കഴിഞ്ഞു. അവർ ഈ പൗരോഹിത്യത്തിന്റെ പിടിയിൽ നിന്നും മാറിക്കഴിഞ്ഞു ലോകത്ത് മൊത്തമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് മതം വിടുക, ചില മതം വിടുന്നവർക്ക് ചിലപ്പോൾ ഈശ്വരവിശ്വാസം കാണുന്നുണ്ട്. ഈശ്വരവിശ്വാസം വരെ മതം വേറെയാണ്. അപ്പോൾ മതം വിട്ട് വിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ സ്വാധീനം കുറഞ്ഞു വരും. അത് സ്വാധീനം കുറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി ആധുനികമായ എല്ലാ AI വരെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ട് മതത്തെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ പൗരോഹിത്യ സമൂഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ആധുനികമായ എല്ലാ സങ്കേതങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. ജനങ്ങളുടെ തലയിലേക്ക് ഇത് അടിച്ചു കയറ്റുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് കാപട്യവും എന്ത് കള്ളവും എത്ര സമ്പത്തും അതിനു വേണ്ടി ചെലവാക്കും. ഖത്തറൊക്കെ കോടികളും രൂപയാണ് ഈ മതപ്രചരണത്തിന് വേണ്ടി ചെലവാക്കുന്നു. എണ്ണപ്പണത്തിന്റെ വലിയൊരളവ് മതപ്രചാരണത്തിന് വേണ്ടി, കാരണം ജനങ്ങളെ ഇതിന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ. അത് ഖുറാനിലുള്ള മോശം കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. അതിനകത്ത് കൊള്ളരാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇന്റർപ്രിട്ടേഷന്റെ ശക്തി. ഇവർ ഇതിനെയൊക്കെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കി, വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ അടിമയാണ്. സാക്കിർ നായികിന്റെ വീഡിയോസ് കണ്ടിന്യൂസ് 24/7 ക്രിസ്ത്യാനികൾക്കും ഉണ്ടത്. ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ കുറേശ്ശെ ഇത്രയില്ലെങ്കിൽ. പക്ഷെ അതെന്താണ് അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ അശ്രാന്ത പരിശ്രമം എങ്ങനെ ഈ സമൂഹത്തെ ഈ പിടിയിൽ ഒതുക്കണം, ഇവർ മാറാൻ പാടില്ല, അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനങ്ങൾ ഒന്ന് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്വതന്ത്ര ചിന്തയും ജനങ്ങളിൽ കൂടി വരുന്നതുകൊണ്ട് ജനങ്ങൾ ഇതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്തൊക്കെ ചെയ്താൽ ആ മറ്റതൊക്കെ തീരുമല്ലോ, ന്യൂ ജനറേഷനാണല്ലോ മാറേണ്ടത്. പഴയ ജനറേഷൻ എന്തായാലും അവര് തീർന്നു പോകല്ലോ. ഭാവിയുടെ കാര്യമാണ്, ഭാവിയിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ പല രീതിയിൽ ഇത് മാറും. അപ്പോ ഭാവി അതുകൊണ്ട് ഇതൊന്നും എന്നും നിലനിൽക്കുന്നൊന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ അത് മാത്രമല്ല ഈ മതവിജ്ഞാനം ആധുനിക വിജ്ഞാനമായിട്ട് ഇതിനെ താരതമ്യം ചെയ്ത് പഠനം നടത്തുമ്പോൾ ഈ മതവിജ്ഞാനങ്ങളൊക്കെ വളരെ പ്രാകൃതവും ആധുനിക വിജ്ഞാനത്തിന്റെ മുമ്പിൽ ഒരു കാരണവശാലും നിൽക്കാൻ വയ്യാത്തതാണെന്ന് മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ അവരതിനെ പ്രാചീന മതവിജ്ഞാനങ്ങളെ ആധുനിക വിജ്ഞാനമായിട്ട് കൺവെർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ പല അഭ്യാസങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്ത്യയിലെ ജാതീയത, ഒരു ജാതിയിലുള്ള ഒരാൾ മറ്റൊരു ജാതിയുടെ എങ്ങനെ അന്യമായിട്ട് വീക്ഷിക്കുന്നു, അതേ ഇതാണ് ഈ മതങ്ങള്, ഹിന്ദു മതത്തിലും അല്ല മുസ്ലിം ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലുള്ളവരും മറ്റു മതങ്ങളുള്ളവർ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാരും മറ്റൊരു മതത്തിന് ഇഷ്ടപ്പെടുന്നില്ല. രാഷ്ട്രീയത്തിലും ഒരു രാഷ്ട്രീയത്തിലുള്ള മറ്റു രാഷ്ട്രീയക്കാരനോട് ശത്രുതയിലാണ്. പക്ഷെ അവിടേക്ക് ഒരു പ്രത്യേകത, അതിന്റെ നേതൃത്വങ്ങൾക്ക് പരസ്പര ധാരണയുണ്ട്. പരസ്യമായി വിമർശിക്കും. പിന്നെ അണികൾ അങ്ങനെയല്ല, ഈ ധാരണ മനസ്സിലാക്കാതെ പരസ്പരം തമ്മിലടിച്ചതാവും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ നല്ല സൗഹാർദ്ദമാണ്. പക്ഷെ ബി ജെ പി കാരും മാർക്സുകാരും കൂടെ തമ്മിലടിച്ചിട്ടാവും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സ്വാധീനം എന്തായാലും കുറഞ്ഞേ വരും, ഒരിക്കലും കൂടി വരത്തില്ല. മനുഷ്യന്റെ പുരോഗമനം ആർക്കും തടയാൻ പറ്റില്ല. പുരോഗമനം എന്ന് പറയുമ്പോൾ പഴയത് പലതും പോയിക്കൊണ്ടേയിരിക്കും, അത് പോകാതിരിക്കാൻ പറ്റത്തില്ല. പിടിച്ചു നിർത്തിയാലും അതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ ഈ ഇന്നിപ്പോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഈ മതത്തെ വിമർശിക്കുന്നവരും മതഗ്രന്ഥങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന ഇന്ന പേശകൊണ്ട്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന് ഇന്ന ഇന്ന പേശകൊണ്ട്, ഗീതയിലെ പേശകൊണ്ട്, രാമായണത്തിൽ പേശകൊണ്ട്, ഇങ്ങനെ മതഗ്രന്ഥങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യുന്നു. അതുകൊണ്ട് കാര്യമായൊരു പ്രയോജനമില്ല. കാരണം ഒന്ന്, സാമാന്യ ജനങ്ങൾ മതഗ്രന്ഥങ്ങളെ കുറിച്ച് വലിയ അവർ ബോധയുടല്ല, അവർ അങ്ങനെ ഒരാഴത്തിലുള്ള ഒരു പഠനമൊന്നും അവർ നടത്തുന്നില്ല. സാമാന്യ ജനങ്ങൾ മതങ്ങൾക്ക് അടിമയാകുന്നത് മതഗ്രന്ഥങ്ങൾക്കല്ല, പൗരോഹിത്യത്തിനാണ്. പുരോഹിതന്മാര് മതഗ്രന്ഥങ്ങളെ എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ചിട്ടാണ്. അപ്പൊ ഗുരു എന്തോ പറഞ്ഞു എന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമില്ല. പൂജ, ആരാധന, വിശ്വാസം, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഗുരു എന്താണ് പറഞ്ഞത്? ഗുരു പറഞ്ഞാൽ നമുക്ക് മതഗ്രന്ഥമായിട്ട് വെക്കാം. അതൊന്നും സാമാന്യ ജനങ്ങളുടെ വിശ്വാസം. സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ പൂജാരിമാരെന്ത് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരു തള്ളിക്കളഞ്ഞതും പൂജാരിമാര് പറയുന്നതുകൊണ്ട് വിശ്വാസികളത് സ്വീകരിക്കും. അപ്പൊ മതഗ്രന്ഥങ്ങളെ വിമർശിച്ചിട്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. മറിച്ച് ഈ മതപുരോഹിതന്മാരെയാണ് തുറന്നു കാണിക്കേണ്ടത്. മതപുരോഹിതന്മാരിതിനെ ഈ ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അതിനെ മറച്ചു വച്ചിട്ട് അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് ആൾക്കാരെ സ്വാധീനിക്കുന്നു എന്നുള്ള ആ ഭാഗം മത പൗരോഹിത്യത്തിന് ആരും അങ്ങനെ വിമർശിച്ചു കാണാറില്ല. യൂറോപ്പിലതുണ്ടായി, അങ്ങനെയാണ് അവിടെ അവരുടെ സ്വാധീനം പോയത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും കാണാനില്ല. ചില അന്ധവിശ്വാസങ്ങളെ എതിർക്കും, അതൊക്കെ ശരി. പക്ഷെ പൗരോഹിത്യത്തെ എതിർക്കുന്ന കാണാറില്ല. അവിടെയാണ് പ്രശ്നം. വടക്കേന്ത്യയിൽ മൊത്തം പറയുന്നവര് ഒരു പൊതുവെല്ലാവരും ആത്മീയക്കാരും ഭൗതികക്കാരും എല്ലാവരും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒന്നാണ് ബ്രാഹ്മണ ദൈവത. ബ്രാഹ്മണ ദൈവത ദക്ഷിണ കൊടുക്കണം, ബ്രാഹ്മണ ദൈവതയെ കൊണ്ട് പൂജ നടത്തിക്കണം. അപ്പോ ഈ ബ്രാഹ്മണൻ പിന്നെ ദൈവതം, ഈ ബ്രാഹ്മണ ദൈവതത്തിന് അടിമകളാണ് അവിടുത്തെ സാമാന്യ ജനങ്ങൾ ഇന്നും. ഇന്ന് ഇതും അങ്ങനെയാണ്. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെ ഇവരുടെ ചൂഷണത്തിൽ നിന്ന് മോചിക്കാൻ പറ്റും? അവരുടെ കൗശലം, കണ്ണിങ്നെസ്, ഈ പുരോഹിതന്മാരുടെ കണ്ണിങ്നെസ് കൊണ്ട് അവര് ഭയം ഉണ്ടാക്കും, പലതും ഉണ്ടാക്കും, പല വികാരങ്ങളും ഉണ്ടാക്കും മനുഷ്യന്റെ മനസ്സിൽ. ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കൽക്കട്ട ബംഗാളിലും ഒരു ദസറി കയറി കഴിഞ്ഞാല് ഒരു നിത്യ കൂലിത്തൊഴിൽ ചെയ്യുന്ന ഒരുത്തൻ സീറ്റ് ഇരിക്കത്തില്ല, ഇറങ്ങി നിൽക്കത്തില്ല. അല്ലെങ്കിൽ അവര് അഥവാ സീറ്റ് ഇരിക്കുകയാണ്, ഒരു ഓഫീസ് ഒഫീഷ്യൽ ഡ്രസ് ചേർത്തവരാണ് എന്നിട്ട് പറയുന്നത്. അത് ഞാൻ കൽക്കട്ട യാത്ര ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്ത ആറു മാസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ഥിരം യാത്ര ചെയ്യാറുണ്ട്. അവിടെ ഞാൻ ബസ്സിൽ ഒരു കാര്യം ശ്രദ്ധിച്ച്, ബസ്സിനകത്തൊന്നും സീറ്റ് ഇല്ല, പലകയില്ല ആൾക്കാർ ഇരിക്കുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാനത് പോകുന്നത് ഒരു 95 ബസ്സിന് ഞാൻ നോക്കിയപ്പോ സീറ്റില്ല, കുഷൻ സീറ്റില്ല, പലകയിൽ ആൾക്കാർ. അത് ഞാൻ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഈ റിക്ഷ അതിപ്പോഴും ഉണ്ടോ? ട്രാം റോഡ് കഴിഞ്ഞാൽ ട്രാം ഉണ്ട്, പഴയ ഗുരുദേവൻ ഋഷയില്ല, ഋഷയുണ്ട് സെയിം. അത് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്, നോർത്ത് ഇന്ത്യയിലും കാശിയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ എത്രയോ യാത്ര ചെയ്തിരിക്കുന്നു. അപ്പൊ അവരും അവിടെയൊക്കെ അവിടെ മാർസിസ്റ്റുകാർ ഭരിച്ചെങ്കിലും ഈ പൗരോഹിത്യ പിടിയിൽ നിന്ന് അവിടുത്തെ സാധാരണ ജനങ്ങള് മോചിച്ചിട്ടുണ്ട്. അവര് പറയുന്ന അനുസരിച്ച് എത്ര വലിയ ഇതായാലും ശരി, കാളി കെട്ടിപ്പോയി കഴിഞ്ഞാ അവിടെ ആടനെ വെട്ടി അവന്റെ രക്തം കുടിക്കുക, അവന്റെ മാംസം തിന്നുകയൊക്കെ ചെയ്യും. അതവർക്ക് അതിലൊന്നും തൊടാൻ പറ്റില്ല. അവിടെ ആധിപത്യം എന്ന് പറയുന്നത് അത് ഈ പാർട്ടി ഇവര് തീർന്നെന്ന് പറയുന്നത് ഇവര് അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിലൂടെ അണികളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോണ്ടാണ്, അവരെ പരിവർത്തനത്തിന് ശ്രമിക്കാത്തോണ്ടാണ്. അത്തരം അണികൾ അവർക്ക് ആവശ്യമുണ്ട്, വിശ്വാസികളുടെ അണികൾ. അതുകൊണ്ട് അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, മറിച്ച് അവരെ പ്രബുദ്ധരാക്കണമെന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അതാണ് രാഷ്ട്രീയക്കാരെല്ലാം ഒരു ഒത്തു നിൽക്കുന്നത്. അപ്പൊ ഗുരു എന്ന് പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെയുള്ള അന്ന് ഗുരുവിന്റെ കാലഘട്ടത്തിൽ ജനാധിപത്യവും വോട്ടും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഗുരുവിന് ധൈര്യമായി പ്രവർത്തിക്കാമായിരുന്നു. ഗുരു എന്താണ് ജന്തുബലിയും ഇങ്ങനെയുള്ള എല്ലാ സംബന്ധങ്ങളെയും ഗുരു മാറ്റിയില്ലേ ധൈര്യമായിട്ട്. അപ്പോ ആ കാലഘട്ടത്തിൽ മാറ്റാൻ കഴിഞ്ഞ ഇന്നെന്തുകൊണ്ട് മാറ്റിക്കൂടാ? അപ്പോ അത് അവര് അതിൽ അണികളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവര് ശ്രമിക്കുന്നതാണ്, മത്സരിക്കും. എല്ലാ പാർട്ടിക്കാരും ഇതിൽ അണികളെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ആർക്കും അതിൽ തൊടാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിന്റെ ഒരു മോശം വശമാണ്. ഒരു അനാചാരമാണെങ്കിലും തിരുത്താൻ ശ്രമിച്ചു കഴിയുമ്പം ഒരു പാർട്ടി തിരുത്തുകയും വേറൊരു പാർട്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും, രാഷ്ട്രീയം പ്രശ്നമാവും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ആര് റിസ്ക് എടുക്കാൻ തയ്യാറാവും. ഗുരുവിന്റെ കാലത്ത് അങ്ങനെ രാഷ്ട്രീയമില്ല, അന്നിവിടെ കോൺഗ്രസ് ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, BJP ഇല്ല. അപ്പൊ ഗുരുവിന് ധൈര്യമായി പ്രവർത്തിക്കാൻ പറ്റി, അനാചാരങ്ങളെയൊക്കെ മാറ്റാൻ പറ്റി. പിന്നെ ഈ പാർട്ടിക്കാരൊക്കെ വന്നപ്പോൾ വീണ്ടും അനാചാരം തിരിച്ചു. അപ്പൊ ഗുരു ചെയ്തത് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോയില്ല ഇവിടെ. അതാണ് കേരളത്തിൽ വന്ന ഏറ്റവും വലിയ തകരാറ്. ഗുരു മാറ്റിയെടുത്തു നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയക്കാർ അനുവദിക്കുന്നില്ല. അതാണ് അതിനോട് പ്രശ്നം. രാഷ്ട്രീയ ഇവിടെ ആദ്യകാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം കാര്യങ്ങൾക്ക് എതിരായിട്ടൊക്കെ നിന്ന് അന്ധവിശ്വാസങ്ങൾക്ക് എതിരായ ഒരു നിലപാട് ആദ്യം എടുത്തെങ്കിലും പിന്നീട് നോക്കിയപ്പോൾ മറ്റു പാർട്ടികളെല്ലാം അതിനെ അനുകൂലിക്കുന്നു. അപ്പോൾ മറ്റു പാർട്ടികളെ അനുകൂലിക്കുകയാണെങ്കിൽ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവരും എപ്പോഴും അങ്ങനെയാണ് മറ്റു പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കും. അയ്യപ്പ സമ്മേളനത്തിൽ നടക്കുന്നു അതാണ്. സ്ത്രീ പ്രവേശനം പോലെയുള്ള വിഷയങ്ങളിൽ അവരൊരു പുരോഗമനപരമായ നിലപാട് നിയമാനുസൃതമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അനുകൂലിക്കുന്നു, പിന്നെ എതിർത്തിട്ട് കാര്യമില്ല, അവരും അതിനോട് കൂടെ ചേർന്നു. മറ്റുള്ള ഈ ബിജെപി പാർട്ടി ആദ്യം അതിനെ അനുകൂലിച്ചായിരുന്നു. ബിജെപിയിലെ നേതാക്കൾ സ്ത്രീകളെ പ്രവേശിക്കണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഇവര് സ്ത്രീകളെ കയറ്റാൻ ആദ്യമാണ്, പിന്നെ അവർ ജനങ്ങളുടെ ആ ഒരു പാർട്ടി മനസ്സിലാക്കിയിട്ട് തന്നെ. അതായത് ബിജെപി അല്ല ഇതിനെ അനുകൂലിച്ചത്, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതാവായിരുന്ന ഒരു ആർ ഹരി ഹരിയേട്ടൻ എന്ന് പറയും, പുള്ളി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി. പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതുവെ ആർ എസ് എസിലെ ഒരു പുരോഗമന ആശയമുള്ള അല്ലെങ്കിൽ ഇതിന് അനുകൂലമായൊരു ചിന്താഗതി വന്നു. അപ്പൊ ആർ എസ് എസ് ഇതിനെ അനുകൂലിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സുകുമാരൻ നായർ, എൻ എസ് എസിന്റെ സുകുമാരൻ നായർ എന്ത് ചെയ്തു, പത്തനംതിട്ടയിലൊക്കെ ഉള്ള എൻ എസ് എസ് കരയോഗങ്ങളിലുള്ള പെണ്ണുങ്ങളെല്ലാം റോഡിൽ ഇറക്കി ഒരു ഘോഷയാത്ര നടത്തി, നാമജപ ഘോഷയാത്ര. അപ്പൊ അതിലൊരു 10,000 പെണ്ണുങ്ങൾ റോഡിൽ ഇറങ്ങുമ്പോൾ വലിയ ജനക്കൂട്ടമല്ലേ, ഇത് കണ്ടപ്പോ ബി ജെ പിയും പോയി, എല്ലാവരും പോയി. ഒരൊറ്റ പരിപാടിയാണ് ഈ സുമാരൻ നായർ ഈ പെണ്ണുങ്ങളെ ഇറക്കിയ ഈ നാമജപ ഘോഷയാത്രയാണ് ബി ജെ പി അതിന് എതിരാക്കി. അപ്പൊ അവര് വിചാരിച്ചു രാഷ്ട്രീയ ലാഭം കൂടെ നോക്കിയിട്ടൊരവസരമാണ്, കാരണം കോടതി വിധി നടപ്പിലാക്കണം, ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്, അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആണ് നടപ്പിലാക്കാൻ പോകുക, അപ്പൊ നമ്മളിതിനെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ആനുകൂല്യം കിട്ടും എന്ന് ബി ജെ പിക്കാർ വിചാരിച്ചു. പക്ഷെ ബി ജെ പിക്കാർക്ക് കിട്ടിയില്ല, കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കി, രാഷ്ട്രീയം വേറെ വഴിക്ക് പോയി. അപ്പോ ഇത് ഇതിനകത്തെല്ലാം എന്താണ് ഒരുതരം രാഷ്ട്രീയ കളികൾ മൊത്തം. രാഷ്ട്രീയമാണല്ലോ ഇവർക്ക്, ജനങ്ങള് ഈ മത അടിമയെന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങള് രാഷ്ട്രീയ അടിമയല്ല. ജനങ്ങള് ഇപ്പൊ വിജയൻ എന്താണ് വിജയ്, അയാളവിടെ ഘോഷയാത്രയാക്കി 41 പേര് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പി മത്സരിക്കാനായത് പിന്തുണ കൊടുക്കാൻ, നമ്മളെ കൂടെ ചേർന്നാണ് ബി ജെ പി അവർ പിന്തുണ കൊടുത്തിരിക്കുകയാണ് അയാൾക്ക്. എടപ്പാടി പളനിസ്വാമി അയാളെ പിന്തുണച്ചിരിക്കുകയാണ്. സ്റ്റാലിൻ ഒന്നും ചെയ്യാതെ നയിക്കുകയാണ്, പിന്തുണയ്ക്കണോ അതോ എതിർക്കണോ രണ്ടിനും എന്തായിരിക്കും ചെയ്താലായിരിക്കും നമുക്ക് അനുകൂലമാകുന്നത്. ഇയാൾക്ക് ജനങ്ങളുണ്ട് ഇയാളുടെ പിന്നിൽ. അപ്പൊ എല്ലാ രാഷ്ട്രീയവും വോട്ട് അതിനു വേണ്ടിയിട്ട് യാതൊരു നിലപാടുകളും ഇല്ലാത്ത നിലപാടാണ് അവര് സ്വീകരിച്ചത്. രാഹുൽ വിളിച്ച് ആദ്യം കോൺഗ്രസ് എതിർത്തു, സംഭവം നടന്നെ തമിഴ്നാട് കോൺഗ്രസ് എതിർത്തു. അപ്പൊ നോക്കിപ്പോ സ്റ്റാലിൻ ഒന്നും മിണ്ടുന്നില്ല, അപ്പൊ പിന്നെ രാഹുൽ വിളിച്ചു, ബി ജെ പി പരസ്യമായി സപ്പോർട്ട് പറഞ്ഞു. അപ്പൊ ഇത്രയും പേര് മരിച്ചെന്ന് അവർക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഈ മത അടിമത്വം എന്നതുപോലെ തന്നെയാണ് രാഷ്ട്രീയ അടിമത്വം എന്ന് പറയുന്നത്. ജനങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അപ്പൊ സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഈ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇത്തരം അടിമത്തങ്ങൾ, മത അടിമത്വം, രാഷ്ട്രീയ അടിമത്വം, ഇതിൽ നിന്നുള്ള അത് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അത് പിന്നെ അവര് മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് മറുപടിയായിട്ട് വന്നു, പിന്നെ പുതിയൊരു രാഷ്ട്രീയ മുഖം അവിടെ വന്നു. അതുകൊണ്ട് പിന്നെ അതിലും വ്യത്യാസമുണ്ട്. ഇന്നത്തെ തലമുറ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാവുന്നവർ മാത്രമാണ് ഇപ്പൊ അതിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തവർ അതിൽ നിൽക്കുന്നുണ്ട്, അവർ മാറിപ്പോകുന്നു. ഇന്നത്തെ ഈ പുതിയ തലമുറ നല്ല വിദ്യാഭ്യാസം നേടി നല്ല തൊഴിലന്വേഷിച്ച് പോകുന്നവര് അവരൊന്നും ഈ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നില്ല. അവർ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും പോയി നല്ല തൊഴിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നു. അവരൊക്കെ ഈ രാഷ്ട്രീയ അടിമത്തത്തിന് അവർ നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ കിടക്കുന്നവർ മറ്റ് തൊഴിലൊന്നും ഇല്ലാത്തവർ ഇതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയം കൊണ്ട് കിടക്കുന്നു. അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവർക്ക് നേട്ടം കിട്ടുന്നില്ലല്ലോ. സാമ്പത്തികമല്ല ഈ, അല്ലാതെ പഴയൊരു കാലഘട്ടത്തില് കൊടി പിടിച്ച് ആൾക്കാർ നടക്കുമായിരുന്നു. ഇന്ന് ഈ രാഷ്ട്രീയ നേതൃത്വം വഹിക്കുന്നവരെല്ലാം ആവശ്യം പോലെ ഉണ്ടാക്കുന്നുണ്ട്. അവർ കൊടുക്കുകയും ചെയ്യും, അനുയായി വിവരിക്കും, പലതും കൊടുക്കും. കിട്ടുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പറായ പോലെ എന്തെല്ലാം ബോഡികളുണ്ട്, എന്തെല്ലാം കോർപ്പറേഷനുകളുണ്ട്, എന്തെല്ലാം ഉണ്ട്, അല്ലെ ഒരു മെമ്പർ സ്ഥാനം കിട്ടിയാൽ പോരെ. അങ്ങനെ അവർക്ക് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിടുന്നത്. മുന്നോക്ക കമ്മീഷൻ, പിന്നോക്ക കമ്മീഷൻ, ആ കമ്മീഷൻ, ഈ കമ്മീഷൻ, ഇതൊക്കെ ഈ അണികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് നഷ്ടമൊന്നുമില്ല. അതിപ്പോ നിയമപാലകന്മാരായിരിക്കുന്നവരങ്ങനെ തന്നെയാണല്ലോ. ഈ പറഞ്ഞ ജഡ്ജി ആയിരുന്നു, പിന്നെ റിട്ടയർഡ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ പോസ്റ്റ് കിട്ടും. അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവര് രാഷ്ട്രീയം അനുസരിച്ചാണ് നിൽക്കുന്നത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ആയാലും രാഷ്ട്രീയം അവർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ലാഭത്തിന് വേണ്ടി നിൽക്കുന്നവർ രാഷ്ട്രീയത്തിലൂടെ ലാഭമുണ്ട്, ഇന്നും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് ലാഭമുണ്ട്. പ്രാദേശികമായി അവർക്ക് സ്വാധീനങ്ങളുണ്ടാകുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറി പോകാൻ മധ്യസ്ഥ എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ. ഒരു പൈസ ഉണ്ടാകുന്നുണ്ട്. അതിനിപ്പോ പറയുന്ന ഡീലിംഗ് ഈ രാഷ്ട്രീയക്കാരുടെ പ്രധാനമായ ഇന്നത്തെ ഈ ലോക്കൽ രാഷ്ട്രീയക്കാരുടെ പണിയാണ് ഡീൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള തർക്കം, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പോയി മധ്യസ്ഥ പറയുക. മധ്യസ്ഥ പറഞ്ഞിട്ട് അവസാനം അതിൽ നിന്ന് ഒരു ഓഹരി ഒപ്പിക്കുക. അങ്ങനെയാണ് ഈ സാധാരണ ലോക്കൽ നേതാക്കന്മാരെല്ലാം പൈസ ഉണ്ടാക്കും. അപ്പൊ അവർക്ക് നഷ്ടമൊന്നുമില്ല. ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായാൽ തന്നെ അവന് പല ഡീലുകളും കിട്ടും, അതിൽ നിന്ന് അവന് കാശ് കിട്ടും. മനുഷ്യർ തമ്മിൽ തർക്കമുണ്ടല്ലോ ഒരുപാട്, അതിലൊക്കെ അവർ ഇടപെടും, ഇടപെട്ട് അതിന്റെ മധ്യസ്ഥയൊക്കെ പറഞ്ഞ് കാശുണ്ടാകും. രാഷ്ട്രീയത്തിന്റെ ഗുണം. പക്ഷെ വിദ്യാസമ്പന്നർ അതിന് കിട്ടുന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, അവരിതിൽ നിന്ന് മാറിപ്പോകും. അപ്പൊ വിദ്യാഭ്യാസമാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിന് മാറ്റം വരാനുള്ള ഒരു വഴി വിദ്യാഭ്യാസമാണ്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടി വരുമ്പോൾ ഇതിന് മാറ്റം വരും. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വെറും അക്കാഡമിക്കായിട്ടുള്ളതല്ല, അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി, ആരുടെയും അടിമയാകാതെ ജീവിക്കാനുള്ള ആ ശേഷി ഉണ്ടാവും. അതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട? ബയസ്ഡ് ആയിരിക്കാൻ പാടില്ല, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, ഫാലസികൾ ഇല്ലാതിരിക്കണം. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെയായ ഒരു തന്റെ ജീവിതം രക്ഷപ്പെട്ടു, യാതൊരു സംശയമില്ല. അങ്ങനെ ചിന്തിക്കുക, അതിനാണ് സയൻസ് എന്ന് പറയുന്നതാണ്. സിസ്റ്റമാറ്റിക് സ്റ്റഡി അതാണ്. സിസ്റ്റമാറ്റിക് ചുരുക്കി പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചത്തെ കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനിങ്, ഹൈപ്പോത്തസിസ്, ടെസ്റ്റിങ്, ഇതിന്റെ എല്ലാം റെപ്പറ്റീഷൻ, പിന്നെ തിയറി. ഈ ഒരു പ്രോസസ്സിലൂടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജനുവിനായി. അപ്പൊ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഈ പ്രപഞ്ചത്തിലുള്ള റെഗുലാരിറ്റീസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്ധമായ വഴിക്ക് അവൻ പിന്നെ സഞ്ചരിക്കത്തില്ല, അന്ധമായ വിശ്വാസത്തിൽ പോകത്തില്ല. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പോ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ മതങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മതങ്ങളുടെ എന്താണ് ഈ വെളിപാടുകൾക്ക് അല്ലെങ്കിൽ മതങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കൊന്നും ഈ പ്രപഞ്ചത്തിന്റെ റെഗുലാരിറ്റീസ് ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സയന്റിഫിക് സ്റ്റഡി ആവശ്യമായിട്ട് വരുന്നത്. മറ്റതെല്ലാം ഒരു ഊഹാപോഹങ്ങളായിരുന്നു പണ്ട് പറഞ്ഞത്, മത എന്ന് പറയുന്നു. പിന്നെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് സ്റ്റഡീസിലാണ്. പിന്നെ മതങ്ങള് പഴയകാലത്ത് പിടിച്ചു നിന്നത് കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവര് സബ്ജക്റ്റീവായ സ്റ്റഡി ഇതിലാണ് മതങ്ങൾ കുറെയൊക്കെ നിന്നെന്ന് വെച്ചാൽ അവനവന്റെ ആന്തരികമായ പ്രശ്നങ്ങൾ, അവന്റെ സംഘർഷങ്ങൾ, അവന്റെ ദുഃഖം, അവന്റെ വ്യാകുലതകൾ, അവന്റെ സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മതത്തിന് എന്ത് ചെയ്തു ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ധ്യാനിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ വ്യക്തിപരമായ ചില കുറെ പ്രശ്നങ്ങൾക്ക് അത് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു ഒരു പരിധിവരെ. അതൊക്കെ പരിഹരിക്കാൻ, പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ടെന്താണോ, അന്ന് അവര് നിർദ്ദേശിച്ച കാര്യങ്ങൾ ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ അതും സിസ്റ്റമാറ്റിക് അല്ല, സയന്റിഫിക് അല്ല. അതുകൊണ്ട് ആധുനിക കാലത്തേക്ക് വന്നപ്പോ ഈ പ്രശ്നങ്ങൾക്ക് ജനങ്ങൾ പുതിയ പരിഹാരങ്ങൾ തേടുകയാണ്. പുതിയ പരിഹാരമാർഗം, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കാം, പുതിയ പരിഹാരമാർഗം തേടുകയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റേതിന്റെ സ്വാധീനം കുറയും, മതത്തിന്റെയും പുരോഹിതത്തിന്റെയും സ്വാധീനം കുറയും. അപ്പൊ അവിടെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണ് അതിന്റെ വ്യത്യാസം. അപ്പോ ഒബ്ജക്റ്റീവായ സ്റ്റഡിയിലായാലും ശരി, സബ്ജക്റ്റീവായ സ്റ്റഡിയിലായാലും ശരി, കേവല ഊഹാപോഹം ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളല്ല ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ആണ് പഴയകാലത്ത് പറയുന്നത് മേധാവി പുരുഷോ വിദ്വാൻ ഊഹാപോഹ വിചക്ഷൻ. എന്നിട്ട് ഊഹാപോഹത്തിനാണ് അന്ന് പ്രാധാന്യം കൊടുത്തത്. ഊഹാപോഹം എന്ന് പറയുന്നത് എന്താണ്? വെറും ഊഹാപോഹമാണ്. അത് ഒരിക്കലും യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കുന്ന കാര്യമല്ല. ഊഹാപോഹം എന്ന് ഊഹാപോഹമായിരിക്കും. ആ പക്ഷെ ഇന്നത് മാറി. ഇന്നെങ്ങനെയാണ്? ഇന്ന് പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യുന്നു, ലോജിക്കലായി ചിന്തിക്കുന്നു, റീസണിംഗ് ആയി ചിന്തിക്കുന്നു, സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നു. ഇന്ന് എന്ത് ചെയ്തു? പുതിയ മെത്തഡോളജി വന്നു, പഠനം ഫോളോ ചെയ്യുന്നു. അപ്പോ കേവല ഊഹാപോഹം കൊണ്ട് പറ്റില്ല ഒരു കാര്യത്തിൽ. ഇപ്പോ പഴയകാലത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഴയകാലത്ത് ഈ സബ്ജക്റ്റീവായ സ്റ്റഡി എന്ന് പറയും, നമ്മുടെ മനസ്സ്, നമ്മുടെ ആന്തരികമായ വികാര വിചാരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, അതിനെ കുറിച്ചൊക്കെ എങ്ങനെ, എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് പരിഹാരം എന്നിങ്ങനെ ഊഹാപോഹത്തിലൂടെ ചിന്തിച്ചൊക്കെയാണ് പണ്ട് പരിഹാരം കണ്ടത്. ഇന്ന് സയന്റിഫിക്കായി വന്നപ്പോഴത്തേക്ക് അതെന്തായി? അത് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടു. ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് സബ്ജക്റ്റീവായ സ്റ്റഡികളൊക്കെ പോകുന്നത്. അപ്പൊ അവിടെ ഒരു സയന്റിഫിക് അപ്രോച്ച് വന്നു കഴിഞ്ഞപ്പോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേവല ഊഹാപോഹം പോരാ, സയന്റിഫിക് റെമഡീസ് വേണമെന്നുള്ള രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം മാറും, മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലോകത്ത് 800 കോടി ജനങ്ങളുണ്ട്. 800 കോടി ജനങ്ങളുള്ളപ്പോ കുറച്ചു പേര് പഴയ രീതിയിൽ തന്നെ പോകും, പുതിയതിലേക്ക് വരാൻ അറച്ചറച്ചയും. വരും തലമുറ അങ്ങനെ അയക്കത്തില്ല, അവര് കൂടുതൽ സയന്റിഫിക്കായ മെത്തേഡുകൾ സ്വീകരിക്കും. അപ്പോ പഴയ പല കാഴ്ചപ്പാടുകളും തള്ളിക്കളയേണ്ടി വരും. നമ്മുടെ പഴയ ശാസ്ത്രങ്ങളെ കഴുകി വെച്ചിരിക്കുന്ന വളരെ മൂല്യവത്താണെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ആധുനികമായ പഠനങ്ങൾക്ക് അതൊക്കെ വിധേയമാകുമ്പോൾ അത് പലതും തള്ളിക്കളയേണ്ടി വരും. ചിലതൊക്കെ സ്വീകരിക്കാം, 100% തള്ളിക്കളയെന്നല്ല ഞാൻ പറയും, കുറെയൊക്കെ സ്വീകരിക്കും, വളരെയധികം കാര്യങ്ങൾ തള്ളിക്കളയും. പിന്നെ അതിനെല്ലാം മോഡിഫിക്കേഷൻ വരും. അതെല്ലാം മോഡിഫൈ ചെയ്യും, പുതിയ അതിനെ കുറിച്ചുള്ള പുതിയ വേർഷൻസ് വരും, പുതിയ അപ്ഡേഷൻസ് വരും. ഇപ്പൊ പണ്ട് അവരങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്നത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടതെന്ന് വരും. അങ്ങനെ വ്യത്യാസം വരും. അത് സബ്ജക്റ്റീവായ സ്റ്റഡി, നമ്മുടേതായ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും അതിൽ നിന്നൊക്കെ ഈ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ വന്നപ്പോൾ വലിയ മാറ്റമാകുന്നു. മനസ്സെന്ന് പറയുന്ന എന്തോ ഒരു അമൂർത്തമായൊരു വസ്തുവായി വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് അത് എന്താണ് നമ്മുടെ ബയോളജിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് മനസ്സിനെ കുറിച്ച് പറയുന്ന എന്താണോ അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തി, നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് ഒരു വ്യത്യാസം പറയാം. ഇന്നത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്ന നമ്മുടെ വികാരങ്ങളുണ്ടല്ലോ, എന്താണോ സന്തോഷം, ദുഃഖം, ഭയം, കാമം, അസൂയ, ഇങ്ങനെയുള്ള നമ്മുടെ ഈ വികാരങ്ങളെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ പറയുന്നത് എന്താണോ അല്ല സൈക്യാട്രിയുടെ അല്ല ഇന്ന് പറയുന്നത് ഇന്ന് ബോഡി ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രഥമമായി വേണ്ടത് നമുക്ക് പോഷകാഹാരം. ഒരുപാട് ആഹാരം കഴിക്കുക എന്നുള്ളതല്ല, വൈറ്റമിൻസ് മിനറൽസ് ഒക്കെയുള്ള ഗുണപരമായ ആഹാരമാണ് ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിന് ആദ്യം വേണ്ട കാര്യം. അത് എവല്യൂഷണറി ബയോളജിയിലൂടെ മനുഷ്യൻ കണ്ടെത്തിയ ഒരു കാര്യമാണ്. പണ്ടെന്താ വിചാരിച്ചതിനൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ തപസ് ചെയ്യണം. തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് തപസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തൊക്കെ ശോഷിപ്പിക്കുക, മനസ്സിലായോ? ശരീരത്തെ ശോഷിപ്പിച്ചു കഴിഞ്ഞാൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പണ്ട് ധരിച്ചിരുന്നത്. ഇന്നങ്ങനെയല്ല പറയുന്നത്. ഈ മോഡേൺ സ്റ്റഡി പറയുന്നത് നിങ്ങളുടെ വികാര വിചാരങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോഷകാഹാരം കഴിക്കണം. പോഷകാഹാരം കഴിക്കണം. ഞാനത് നോക്കുമ്പോ ശരിയാണ്. ഞാൻ ഈ ഇത്രയും കാലത്തെ എന്റെ അനുഭവം വെച്ച് പഴയ ചരിത്ര നോക്കാം. ഞാൻ ഈ പറയുന്ന പുതിയ അറിവിന്റെ വെളിച്ചത്തിൽ നോക്കാൻ 100% ശരിയാണ്. പിന്നെ പഴയ ഋഷിമാരെയൊക്കെ കാര്യങ്ങൾ എടുത്തു നോക്കുക, ഓരോരുത്തരെ ഓരോരോ ഋഷിമാരെ എടുത്തു നോക്കുക. മിക്കവാറും എല്ലാ ഋഷിമാരും കൺട്രോള് പോയവന്മാരാണ്. എന്ന് വെച്ചാ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കൺട്രോളും പോകും. ഏത് ഋഷിമാര് ജനിച്ച് നോക്കിയാലും ശരി, എല്ലാം അസാമാർഗികമായിട്ടാണ്. എന്തുകൊണ്ടാണ്? അന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണമായിരുന്നു. വേദങ്ങളിലൊക്കെ പറയുന്നത് ഈ ഭിക്ഷ എടുക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. മനുഷ്യൻ പട്ടിണി കിടക്കുന്നതും ഉപനിഷത്തുകളൊക്കെ പറയുന്നതും കേടായ ഉഴുന്ന് തിന്നുന്നതും പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാടങ്ങ് വർണ്ണിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് ഇത്രയും ദാരിദ്ര്യത്തെ ഇത്രയും വർണ്ണിക്കുന്ന എന്തുകൊണ്ട്? ഭക്ഷണമില്ലായിരുന്നു. അപ്പോൾ ഭക്ഷണക്കുറവുള്ളതുകൊണ്ട് അന്ന് നമ്മൾ യശുമാനൊക്കെ വിളിക്കുന്ന പഴയ ആൾക്കാർ ഇവർക്ക് യാതൊരു വികാരങ്ങൾക്കും കൺട്രോൾ ഇല്ലായിരുന്നു. ഇന്നുള്ള നമ്മുടെ എത്ര കൺട്രോൾ പോലുമില്ല. അപ്പോ എന്താണ്, ഒരു പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണ് അവന്റെ സെവൻ പുറത്തു പോവുക തനിയെ എന്ന് കാരണങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇത് എത്ര ഋഷിമാരുടെ കഥ എഴുതി വെച്ചിട്ടുണ്ട്. ദ്രോണർ എങ്ങനെയാണ് ജനിച്ചത്, ശുഭൻ അങ്ങനെയാണ് ജനിച്ചത്. ഏത് നമുക്ക് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കഥകളാണ്, മനസ്സിലായ കഥകൾ. ബ്രഹ്മചര്യത്തെ കുറിച്ച് ഇതൊക്കെ കഥാപാത്രങ്ങളാണ് ഈ പറയുന്നത്. അത് നോക്കി, ഇതൊക്കെ എഴുതി വന്ന ആൾക്കാർ വേറെ, ഇത് ഞാൻ കഥാപാത്രങ്ങളുടെ കാര്യം പറയാം. ഈ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ സമൂഹത്തിന്റെ പ്രതിനിധീകരിക്കുന്നതാണ്, മനസ്സിലായോ? അതായത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ചില കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അന്ന് ജീവിച്ചിരുന്ന ചില മനുഷ്യരുടെ പ്രതിനിധീകരിക്കുന്നവരാണ്. അതുപോലെ അവര് ശരിക്കും ജീവിച്ചിരുന്നവരല്ല, കഥാപാത്രങ്ങളാണ്. അപ്പൊ ഈ കഥാപാത്രങ്ങളിലെല്ലാം പറയുന്നത് എന്താണ്? ഇവരെല്ലാം തപസികളാണ്, താടിയും മുടിയും മറടത്തിയവരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവര് ആർക്കും കൺട്രോൾ ഇല്ലാത്തവരാണ്. ഒരു കൺട്രോളുള്ള ഋഷിയെ കാണിച്ചുതരാം. നമ്മുടെ പുരാണങ്ങളിൽ കൺട്രോളുള്ള ഒരു ഋഷിയെ കാണിച്ചുതരാൻ പറ്റും. ഏതെങ്കിലും ഒരാളുടെ പേര് പറയണം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഋഷിയുടെ. ആശയം, നമ്മുടെ ഈ സമൂഹത്തിൽ എത്ര മനുഷ്യർ വളരെ കൺട്രോൾ മര്യാദയ്ക്ക് ജീവിക്കുന്നു. അപ്പൊ എന്താ പ്രശ്നം? ഇനീ ഇന്നത്തെ ന്യൂറോ സയൻസ് പറയുന്ന ആള് കാരണം പോഷകാഹാര കുറവുണ്ടെങ്കിൽ മനുഷ്യന് കൺട്രോൾ കിട്ടത്തില്ല. അതാണ് അതിന്റെ സംഭവം. ബുദ്ധൻ മനുഷ്യനല്ലേ? ഞാൻ ഈ പുരാണങ്ങളുടെ കാര്യം പറയുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പിന്നെ മര്യാദക്ക് മര്യാദക്കാരനെ ജീവിച്ചു. അത് എല്ലാവരുടെ ഇപ്പൊ ഗുരുവിന്റെ ജീവിതം നോക്കുക. വേറെ എല്ലാം നിങ്ങൾ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നയാളല്ലേ? ഗുരു മരുത്തുവാനിൽ പോയിരുന്ന നമ്മൾ വരുന്ന മരുത്തുവാനിൽ പോയി തപസ് അവിടെ ഇരുന്നതിന് ശിവശത കഴിഞ്ഞ് അവിടെ ഇരുമ്പോൾ ഗുരുവിന് ഭയങ്കര സംഘർഷമായിരുന്നു. ആണോ അല്ലേ? അവിടെ ഇരുമ്പോൾ ഭയങ്കര സംഘർഷമായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? അവിടെ നിന്ന് താഴോട്ടിറങ്ങി. താഴോട്ടിറങ്ങി മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു. അപ്പോ ആ സംഘർഷത്തിന്റെ സ്ഥാനത്ത് തിരിച്ചെന്തു വന്നു? എമ്പതി ഉണ്ടായി. ജനങ്ങളോട് കാരുണ്യം, സ്നേഹം, ജനങ്ങളുടെ വിശ്വാസം എല്ലാം ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ആണോ അല്ലേ? ഇത് ചരിത്രമാണിത്. ഇത് ഏത് സ്വാമിയാരെ നോക്കിയാലും നമുക്കറിയാം. അതായത് നോർമൽ ആയിട്ടുള്ള സ്വാമിയാർ, അബ്നോർമലായ ആൾക്കാരുണ്ട്. ചിലർ ഇങ്ങനെ കുതിരയിൽ കയറി പിന്നെ തിരിച്ചിറങ്ങത്തില്ല. നമുക്ക് സ്വന്തം വീടും ഭാര്യയും ഉപേക്ഷിച്ച് പോയാൽ പിന്നെ എവിടെ പോകും? എവിടെ പോകണം നിങ്ങൾ പറയുന്നു? ഭാര്യ ഉപേക്ഷിച്ച പോയത് സ്വാഭാവികമായിട്ടും പോകുന്നത് ഏകാന്തതയിലേക്കാ പോകുന്നു. ഈ ഇതുമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നു. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് സംഘർഷങ്ങളുണ്ടാകും. ആ എനർജി, ഏത് എനർജിയാണോ തനിക്ക് സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേ എനർജി തന്നെയാണ് എന്തായിട്ട് മാറിയത്, എമ്പതിയായിട്ട് മാറിയത്, കാരുണ്യമായിട്ട് മാറിയത്. അതൊരു വലിയ ഒരു മാറ്റമാണ്. അല്ലാതെ ഗുഹയ്ക്കകത്ത് കരഞ്ഞും വിളിച്ചു വരുന്നു കഴിഞ്ഞാൽ അതിനെന്താ മാറ്റം വരുന്നു? ഇപ്പൊ സമൂഹത്തിന്റെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അതേ എനർജി, ഏതൊരു എനർജിയാണോ തന്നെ ശല്യപ്പെടുത്തിയത് അതേ എനർജി തന്നെ എന്തായി മാറി? എമ്പതിയായി മാറി, സഹാനുഭൂതിയായി മാറി. എമ്പതി എന്ന് വെച്ചാൽ സഹാനുഭൂതി, അത് ജനങ്ങൾക്ക് ജനങ്ങളോട് സഹാനുഭൂതിയായി മാറി. അപ്പൊ ഇതാണ് എല്ലാവരുടെ ജീവിതം. ബുദ്ധന്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് പട്ടിണി കിടക്കി അത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാനസികമായ സംഘർഷം കൂടത്തേ ഉള്ളൂ. ഇത് ഇപ്പം മാത്രമല്ല, പഴയ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഈ പട്ടിണി കിടക്കുന്നത്, പിന്നെ പഴയ ഒരു ഉദാഹരണം ഞാൻ പറയാം. പറയാണ് സിംഹം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വർഷത്തിൽ അത് ഒരു തവണയാണ് ചേരത്തുള്ളൂ. അത് കഴിക്കുന്ന ഭക്ഷണം എന്താണ്? ആനയെ അതിന്റെ തലയിൽ അടിച്ച് പൊട്ടിച്ച് അതിന്റെ അകത്തിരിക്കുന്ന എന്താണ്? ബ്രെയിൻ. അതാണ് അത് ഭക്ഷിക്കുന്നത്. അതുവരെ ഭക്ഷിക്കാനതിന് ശേഷിയുണ്ട്, അത്രയുമുള്ള ഭക്ഷിക്കുന്നത്. ഇത് പഴയ ആ ശ്ലോകം ഞാൻ പറയുന്നില്ല, ശ്ലോകത്തെ കാര്യം. ആ അത്ര ആയിക്കോട്ടെ, എന്നാ ആയിക്കോട്ടെ. എന്തായാലും ഇനി മറുവശം നോക്കണം. നിങ്ങൾ പ്രാവിനെ കണ്ടിട്ടുണ്ടോ? പ്രാവ് അത് ഈ എവിടെയെങ്കിലും ചെന്നിരുന്ന തീറ്റ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ശുഷ്കിച്ച ധാന്യമാണ് കഴിക്കുന്നത്, മറ്റു നല്ല കൊഴുപ്പാണ് കഴിക്കുന്നത്. ആ ഇത് സാത്വികമായ, ഇത് നിരന്തരം ഇതാ പണി. മനസ്സിലായോ? അപ്പോ അത് വളരെ, ഇത് ഒരു സംസ്കൃത ശ്ലോകമായിട്ടിരിക്കുന്നതാണ്. അപ്പോ ഭക്ഷണം എന്ന് പറയുന്നത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്, ഭക്ഷണം ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട്, മറ്റൊരു വിഷയമാണ്. എന്നാലും ഈ പറയുന്നത് പോലെ എന്താണ് ഈ കാര്യം ഗീതയിലും പറയുന്നുണ്ട് കേട്ടോ. കഷയന്ത് ശരീരസ്ഥം ഭൂതഗ്രാമം അജയത് മാഞ്ചൈവാന്ത് ശരീരസ്ഥാൻ വിദ്യ നിശ്ചയ ആസുര തപസ്. ആസുര തപസ് എന്ന് പറയുന്നത് എന്താണോ, ശരീരത്തെ വളരെയധികം പീഡിപ്പിക്കുന്നു. പഞ്ചാഗ്നി മധ്യത്തെ തപസ്സിന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, തലകുത്തിയിരിക്കുന്നു. അവൻ അറിയുന്നില്ല അവന്റെ ഉള്ളിൽ ഞാനാണ് ഇരിക്കുന്നത്, എന്നെ കൂടെ അവൻ പീഡിപ്പിക്കുകയാണ് എന്ന് ഗീതയിലൊരു ശ്ലോകമുണ്ട്, ആസുര തപസ്. അപ്പോ എത്രമാത്രം ഇങ്ങനെയുള്ള ശാരീരികമായ പീഡനം ഒരാൾ തനിക്ക് ഏൽപ്പിക്കുന്നു, അത്രമാത്രം തന്റെ ഇമോഷൻസ്, വികാരങ്ങൾ പ്രത്യേകിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള അവന്റെ കഴിവ് നഷ്ടപ്പെടും എന്ന് ഇന്നത്തെ ആധുനികമായ സയൻസ് പറയുമ്പോൾ, പഴയ കാലത്ത് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ പലതിലും സാമ്യതയുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണ എന്താണ്? ഇങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുമ്പോഴാണ് ശരിയാകുന്നത്. ഉപവാസമൊക്കെ ഒരു മോഡറേറ്റ് ആണെങ്കിൽ നല്ലതാണ്. ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഉപവാസമുണ്ട്, പീഡിപ്പിക്കാനുള്ള ഉപവാസമുണ്ട്, രണ്ടും രണ്ടാണ്. ആരോഗ്യത്തിന് ഇന്റർമിറ്റന്റ് അത് അതൊക്കെ അസംബന്ധം. അങ്ങനെ ഉപവാസം എടുക്കുന്ന അവരുടെ ഉപവാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അസംബന്ധം, അൺസയന്റിഫിക്കാണ്. പകല് മുഴുവൻ വെള്ളം ഇറക്കാതിരിക്കുക, രാത്രി മുഴുവൻ അടിച്ചു കയറ്റി, ഇതെന്തോന്ന് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം വെള്ളം കുടിക്കുമ്പോ നല്ല ഒരു മധുരം പോലെ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്, അങ്ങനെ എടുക്കാൻ പാടില്ല. ലോജിക്ക് പിടികിട്ടുന്നില്ല. ഇത് എടുക്കുന്നതിന്റെ ഇങ്ങനെയൊക്കെ എടുക്കുന്നതിന്റെ എന്താണ് അവര് അതിൽ അതിലൂടെ പണ്ട് നബി കാണിച്ചു കൊടുത്ത ചില പരിപാടികൾ, നബിയെ പണ്ട് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ പണ്ട് ഈ മണലാരണ്യത്തിലെ ഈ കാരക്കയും കച്ചവടം കുടിച്ച് ജീവിച്ച കാലത്ത് പറഞ്ഞുള്ള കാര്യങ്ങളാണ്. ഇന്ന് ലോകം മാറി, ഭക്ഷണം മാറി, മനുഷ്യന്റെ ഇതൊക്കെ മാറി എന്നുള്ളത് മനസ്സിലാക്കാതെ അവര് അന്ധമായിട്ട് അതിനെ പിന്തുടരുന്നതാണ്. ഭക്ഷണം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെയ്ത ഇത് കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൂടെ അതുകൊണ്ട് ഈ പറയുന്നതും എന്താണ്, നമ്മുടെ വികാര വിചാരങ്ങളെ ഇന്നത്തെ ലേറ്റസ്റ്റ് പഠനമാണ് അമിതാഹാരമല്ല, മിതാഹാരം, പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ വികാര വിചാരങ്ങളിൽ നിങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടാകത്തുള്ളൂ. ആ നിയന്ത്രണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പറയുന്ന അത് മറ്റൊരു കാര്യമാണ്. അത് എങ്ങനെ അതുകൊണ്ട് സംഭവിക്കും അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ അത് മനുഷ്യനിന്ന് കണ്ടെത്തിയ കാര്യമാണ്. അപ്പൊ പിന്നെ ഈ തപസ് എന്ന് പറയുന്നത് അല്ല, തമസ് എന്ന് പറഞ്ഞാൽ ചിന്ത എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ പഴയ തമസ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ അല്ല ഈ തപസ് വന്നു. തപസ് വന്നത് മനുഷ്യൻ പണ്ട് സൽപ്രവൃത്തിയിൽ നിന്ന് പുണ്യവും ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പാപവും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്നു. പുണ്യവും പാപവും എന്ന് പറയുന്നത് രണ്ട് സംസ്കാരമാണ്. അപ്പോ ഈ പാപ സംസ്കാരം എന്താണ് നശിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യണമെന്ന് പണ്ടത്തെ ഈ പറയുന്ന ഋഷിമാര് കഴിഞ്ഞു വെച്ചു. അല്ലാതെ ഈ നമ്മളിന്ന് വരുന്ന പോലെ മോക്ഷം കിട്ടാൻ വേണ്ടിയല്ല പണ്ട് തപസ് ചെയ്യുന്നത്. നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പാപ സംസ്കാരം തപസ് കൊണ്ട് നശിക്കും എന്നതുകൊണ്ട് പഴയ സ്മൃതികളിലെല്ലാം തപസ്സിനെ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് തപസ് ചെയ്തത് ആൾക്കാർ പഴയ കാലത്ത്. തപസ് ജനങ്ങളെ ഈ പറഞ്ഞ നരകത്തിൽ പോകും, പാപം കൊണ്ട് നരകത്തിൽ പോകുമെന്ന് ഭയപ്പെടുത്തി അങ്ങനെ ഒരു അല്ല ശേഷം അല്ല, ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നിങ്ങൾ ദുഷ്പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പാപ സംസ്കാരം ഉണ്ടാവും. ആ പാപ സംസ്കാരം നശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പൊ പാപത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള തപസ്സാണ് പിൽക്കാലത്ത് പിന്നെ തപസ് കൊണ്ട് പല സിദ്ധികളും ഉണ്ടാകുമെന്നും അതും ഇതുമൊക്കെ സമ്പാദിക്കാമെന്നൊക്കെ മനുഷ്യൻ പിന്നീട് വന്നതാണ്. അത് അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഗുരുവിന്റെ കാര്യം എടുത്താലും ശരി, പിന്നീട് വന്നിട്ടുള്ള സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുള്ള ആരുടെ കാര്യങ്ങൾ എടുത്താലും ശരി, അവരെല്ലാം ഈ തപസ്സിന്റെ വഴിക്ക് പോയിട്ട് തപസ് ഉപേക്ഷിച്ച് സമൂഹത്തിൽ വന്നിട്ട് അവരുടെ എനർജി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് സമൂഹത്തിന്റെ ഇടയ്ക്ക് ജീവിച്ചപ്പോൾ അവർക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും പിന്നെ സംഘർഷമൊന്നുമില്ല. അഗസ്ത്യയുടെ പാടലിലും ഇങ്ങനെ പറയുന്നുണ്ട്, സിദ്ധി ജഗം മുഴുവൻ പരിപൂർണം അനന്തരിന്ത് ഉലകത്തോട് ഒത്തുപാടെ, ലോകത്തിനോട് ഒത്തു ജീവിക്കാം. അതറിഞ്ഞതിനു ശേഷം ഒരു ലോകത്തിനോടൊത്താ ജീവിച്ചത്, അവന് ഗുരുവിന് പ്രശ്നമില്ലായിരുന്നല്ലോ. പിന്നെ കരഞ്ഞില്ലല്ലോ, പിന്നീട് കരഞ്ഞോ? അതുവരെ ഗുരു സഹാനുഭൂതിയിൽ ജീവിച്ചു. അപ്പൊ സഹാനുഭൂതി വരുമ്പോ അവിടെ വികാരങ്ങളെല്ലാം എന്താണ്, എല്ലാം സ്വയം നിയന്ത്രിതമാവുകയാണ്. അതിനാണ് പറയുന്നത് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന അതാണ്, ആ പരിവർത്തനം അതാണ്. അവിടെയാണ് ഇമോഷൻ ഇന്റലിജൻസ്. ഗുരുവിൽ വർക്ക് ചെയ്തതൊക്കെ അതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള പഠനം നടക്കുന്ന 1990s ശേഷമാണ് കാര്യമായ പഠനം നടക്കുന്നത്. അതുവരെ മനുഷ്യർ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഗുരുവിൽ നമ്മൾ ശരിക്കും എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഗുരുവിന്റെ ഇതെല്ലാം വ്യക്തമായ ദൃഷ്ടാന്തം ഗുരു തന്നെയാണ്. ഗുരുവിനെ നമ്മൾ എന്താണ് ആധുനികമായ സയന്റിഫിക് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇത് എല്ലാം ഗുരുവിൽ നടന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഗുരുവിലൂടെ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ആ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഗുരുവിൽ പ്രവർത്തിച്ചതാണ് ഗുരുവിന്റെ അരിവിപ്പുറം മുതലുള്ള ജീവിതം, മരണം വരെയുള്ള ജീവിതം. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മറ്റു പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട കാര്യം. പക്ഷെ അതിനെ കുറിച്ച് ആധുനിക ശാസ്ത്രം പഠിച്ചപ്പോ 90s ശേഷം വ്യത്യാസമുണ്ട്. ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നതിനെ ശരി ഇമോഷൻ ഇന്റലിജൻസ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഗുരുവിന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പം മനസ്സിലാവും. നമ്മുടെ സ്വന്തം ജീവിതത്തെ വെച്ച് പഠിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് പല പോരായ്മകളും ഉണ്ട്. അതുകൊണ്ട് ശരി, ഒരുപാടായി വാദം.